ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെളിച്ചം വരുമ്പോൾ അധിഷ്ഠാനമായ കയറ്റിൽ തന്നെ മറയുന്നു. അപ്പോൾ സർപ്പം കയറ്റിൽ മറയുന്നു എന്ന് സാധാരണ പറയുന്നതാണ്. കയറ്റിൽ മറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കയറ് കാണുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു സർപ്പം കയറിലേക്ക് മറയുന്നു എന്നല്ല. ഉണ്ടായിട്ട് മറയുകയല്ല, സാധാരണ മറയുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടായിരുന്നിട്ട് മറയുന്നതിനാണ്. ഉണ്ടായി മറയുകയല്ല, കയറ്റിൽ മറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിനെ കാണുന്നത് കൊണ്ട് സർപ്പത്തെ കാണുന്നില്ല എന്നേ അതിനർത്ഥം. അല്ലാതെ സർപ്പം അവിടെ ശരിക്കും വരികയും പ്രത്യക്ഷമാവുകയും മറയുകയും അങ്ങനെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. വാസ്തവത്തിൽ അങ്ങനെ വരിക മറയുക അങ്ങനെ സംഭവിക്കുന്നില്ല. എന്നാൽ അവിടെ സർപ്പത്തിൻ്റെ അനുഭവമുണ്ട്, സർപ്പത്തിൻ്റെ അനുഭവമുണ്ട്, അത് കയറ് പോലെ വാസ്തവമല്ലെന്നേയുള്ളൂ. കയറിനൊരു വാസ്തവികതയുണ്ട്, കയറെന്ന് പറയുന്ന ഒരു അനുഭവത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ അനുഭവത്തിലുള്ള ഒരു യാഥാർത്ഥ്യം സർപ്പത്തിന്, എന്നാൽ അത് അനുഭവപ്പെടുന്നുണ്ട്. അനുഭവപ്പെട്ടിട്ട് അത് കയറിലേക്ക് മറയുന്നു എന്ന് പറഞ്ഞു അവിടെ കയർ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. പിന്നീട് ആ സർപ്പപ്രതീതി മാറുമ്പോൾ, അതുകൊണ്ടാണ് പറയുന്നത് കയറിൽ മറയുന്നു എന്ന് പറയുന്നു. അത് കയറിലാണോ മറയുന്നത്, അതല്ല ഇനി മനസ്സിലല്ലേ മറയുന്നത്, അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. തോന്നിയത് എവിടെ? മനസ്സ്. അപ്പോൾ അത് മനസ്സിലല്ലേ മറഞ്ഞത്, പിന്നെ അങ്ങനെ വേണമെങ്കിൽ ഒരു തർക്കം മതി. പിന്നെ ഇങ്ങനെ കയറിൽ മറയും, അത് മറയുന്നു എന്ന് വെച്ചാൽ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് മറയുക എന്ന് പറയുന്നത്. അല്ല എവിടെയെങ്കിലും പോയി മറഞ്ഞിരിക്കുക എന്നല്ല. കയറൻ കണ്ടുകൊണ്ട് വരുന്ന അനുഭവം എന്ന് വെച്ചാൽ കയറിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടിരുന്ന അനുഭവം ഇല്ലാതാകുന്നതാണ് മറയുക എന്ന് പറയും. ഇത് തന്നെ പറയുന്നു, ഒരാൾ ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ ബോധം ഉണ്ടാകുമ്പോൾ ആ പ്രപഞ്ചം ബ്രഹ്മത്തിൽ മറയുന്നു. അത് ബ്രഹ്മത്തിൽ എന്നെടുത്ത് പറയാൻ കാരണം എന്താണ്? ബ്രഹ്മത്തിലാണ് അനുഭവം ഉണ്ടാകുന്നത്. പിന്നെ മറയുന്നവിടെയായിരിക്കണം ബ്രഹ്മത്തിൽ. കയർ കാണുന്നിടത്താണ് എന്നൊക്കെ പറയാം. പുറമേ ഒരു കയറുണ്ട്, കാണുന്നവനുണ്ട്, കാണുന്നവൻ്റെ മനസ്സുണ്ട്, അവൻ്റെ കണ്ണുണ്ട്, വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചമുണ്ട്. ഇതെല്ലാം ഉള്ളിടത്താണ് അവിടെ സർപ്പത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. പ്രപഞ്ചാനുഭവം ഉണ്ടാകുമ്പോൾ എന്താണ്? ബാക്കിയെല്ലാം പ്രപഞ്ചത്തിൽപ്പെടുന്നു. കാണുന്നവൻ്റെ മനസ്സ്, കാണുന്നവൻ്റെ ഇന്ദ്രിയങ്ങൾ, കാണുന്നവൻ്റെ അഹംബോധം, പുറമെയുള്ള കയർ, അതിൽ അനുഭവപ്പെട്ട സർപ്പം, ഇതെല്ലാം പ്രപഞ്ചമായി, പ്രപഞ്ച ഭാഗമായി. പിന്നെ ഇതവിടെ കാണുന്നു ബ്രഹ്മത്തിൽ. അപ്പോൾ അവിടെ രണ്ടേ ഉള്ളൂ, ഒന്ന് ബ്രഹ്മവും മറ്റൊന്ന് പ്രപഞ്ചം. അപ്പോൾ ബ്രഹ്മത്തിലാണ് ഇതെല്ലാം കാണുന്നത്, അല്ലെങ്കിൽ തൻ്റെ സത്തയിലാണ് എല്ലാം കാണുന്നത്, അല്ലെങ്കിൽ തൻ്റെ അറിവിലാണ് ഇതെല്ലാം കാണുന്നു, അങ്ങനെ പറയും. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമില്ല, അറിവെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഒരറിവിലാണെന്ത് ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവപ്പെടുന്നത്, അതുകൊണ്ടാണ് അറിവാണ് സത്യം എന്ന് പറയുന്നത്. എല്ലാം അനുഭവപ്പെടുന്ന അറിവ് തന്നെ. താൻ തന്നെ അറിയുന്നതും താൻ പ്രപഞ്ചത്തെ അറിയുന്നതും എല്ലാം അറിവിലാണ്. അപ്പോൾ ഏതൊരറിവിലാണോ ഇത് അനുഭവപ്പെട്ടത് അവിടെ ഇതെങ്ങും ഇല്ലാതാകും, മറഞ്ഞു പോകുന്നു. അങ്ങനെ മറഞ്ഞു പോയാൽ പ്രപഞ്ചത്തിൻ്റെ അനുഭവമില്ല. പ്രപഞ്ചത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ജാഗ്രതയില്ല, ജാഗ്രതാണ് പ്രപഞ്ചാനുഭവം. ഈ സ്വപ്നത്തിനാണെങ്കിൽ സ്വപ്ന പ്രപഞ്ചത്തിൻ്റെ അനുഭവം, അതുമില്ല. സുഷുപ്തിയിലാണെങ്കിൽ പ്രപഞ്ചാനുഭവമില്ല, പ്രപഞ്ചാനുഭവം ഇല്ലാതെ ഒരാൾ ഉറങ്ങുന്നതാണ്. അതുപോലെ ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു. ഇപ്പം ജാഗ്രതല്ല, സ്വപ്നമല്ല, സുഷുപ്തിയല്ല, ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ വെറുതെ ഇതൊന്നും അപ്രത്യക്ഷമാകുകയല്ല, അവിടെ ഒരു അറിവുണ്ട്. അറിവുണ്ടായതുകൊണ്ടാണ് അപ്രത്യക്ഷം. ഇവിടെ എന്താണ്, കയറിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് സർപ്പ അനുഭവം പോയത്, വെറുതെ അല്ല. അപ്പോൾ ആ കയറിൻ്റെ സ്ഥാനത്ത് കൊണ്ടിരുന്ന സർപ്പ അനുഭവം ഇല്ലാതായി. അതുപോലെ തന്നെ അറിയുന്നു, അല്ലെങ്കിൽ തൻ്റെ സത്യം അറിയുന്നു, പ്രപഞ്ചത്തിൻ്റെ സത്യം അറിയുന്നു, അതൊന്നാണെന്നറിയുന്നു, പിന്നെ അറിവാണെന്നറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ, അങ്ങനെ അറിയുമ്പോഴും പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല എന്നാണ്. ഈ അറിയുക എന്ന് പറയുന്നത് നോക്കും, മനസ്സിലാക്കും. മൺപാത്രം മണ്ണാണെന്നറിയുന്നു, മൺപാത്രം മണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്നത് കൊണ്ട് പാത്രം അപ്രത്യക്ഷമാകുന്നില്ല. പാത്രത്തിൻ്റെ ആകൃതി, പാത്രത്തിൻ്റെ പേര്, പാത്രത്തിൻ്റെ ഉപയോഗങ്ങൾ, പാത്രത്തിൻ്റെ നിറം, പാത്രത്തിന് എന്തെല്ലാം ധർമ്മങ്ങളുണ്ടോ അതൊന്നും അപ്രത്യക്ഷമാകുന്നില്ല. അപ്പോൾ പാത്രത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അതിനറിയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്രത്തെ മണ്ണെന്നറിഞ്ഞാലും പാത്രത്തെ എല്ലാ ധർമ്മങ്ങളോടും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് വെള്ളം കോരാം, വെള്ളം നിറയ്ക്കാം, എല്ലാം ചെയ്യാം. ക്രിയ, അതിനെ സംബന്ധിച്ചുള്ള ക്രിയകളും നടക്കും. പാത്രം അപ്രത്യക്ഷമാകുന്നില്ല, എന്തുകൊണ്ട്? അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്നതാണ്. മണ്ണാണെന്ന് പറയുന്നതോ, മണ്ണാണെന്ന് അറിഞ്ഞതോ, അത് മനസ്സിലുണ്ടായ ഒരു അറിവാണ്. കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണ്. പക്ഷേ ഉള്ളിലാണെന്ത് വരുന്ന അങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നു. മനസ്സാണ് ബോധ്യപ്പെടുന്നത്, മനസ്സിൽ ബോധ്യപ്പെടുകയാണ് ഇത് പാത്രം എന്ന് പറയുന്നത് മണ്ണാണ്, മൺപാത്രമാണ്. കാണുന്നുണ്ട്, കണ്ടാലും മനസ്സിലാണ് ആ ഒരു ബോധ്യം വരുന്നത് ഇത് മണ്ണാണ് എന്ന്. മാത്രമല്ല, അവിടെ ഒരു ബോധ്യം കൂടെ വരുന്നു, മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രമുണ്ട്. അങ്ങനെ ഒരു അറിവൂടെ ഉണ്ടാകും, അതൊക്കെ മനസ്സിലുണ്ടാകുന്ന അറിവാണ്. കണ്ണ് കാണുന്ന എന്തിനാണ് പാത്രത്തെ, പക്ഷെ മനസ്സെന്ത് പറയുന്നു? പാത്രത്തെ കാണുന്നുണ്ടെങ്കിലും, കണ്ണ് പാത്രത്തെ കാണുന്നുണ്ടെങ്കിലും ആ മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രം ഇല്ല, അത് അറിവാണ്, ഉള്ളിലുണ്ടാകുന്ന അറിവാണ്. ഇപ്പോൾ പാത്രത്തെ സംബന്ധിക്കാനുള്ള അറിവെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതാണ്. സ്വയം മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം ഇല്ല എന്നുള്ളത് മനസ്സിൻ്റെ ഒരു അറിവാണ്. ഇതിന് വിവേകം എന്ന് പറയുന്നു, അതൊരു വേർതിരിവാണ്, വേർതിരിച്ചറിയുക. അങ്ങനെ ഒരു അറിവുണ്ടായിട്ട് പാത്രത്തിൽ നോക്കിയാലും പാത്രം കണ്ണിൽ നിന്നും മറയത്തില്ല. മറിയും, പാത്രത്തിൻ്റെ ഒരു ധർമ്മവും പറയുന്നു. എന്നാൽ ഇങ്ങനെ ഒരറിവ് അറിവുണ്ട്. നമ്മൾ ജാഗ്രതയിലാണ് പാത്രത്തെക്കുറിച്ച് മണ്ണിനെ കുറിച്ച് എത്രയൊക്കെ ചിന്തിച്ച് എന്തൊക്കെ യുക്തി പ്രയോഗം നടത്തി അത് മണ്ണ് തന്നെ എന്ന് ബോധ്യപ്പെട്ടാലും പാത്രം മറഞ്ഞു പോകത്തില്ല എത്ര ശ്രമിച്ചാലും. എന്തുകൊണ്ട്? ജാഗ്രതയിലാണ് ഈ അറിവുണ്ടാകുന്നത്. ജാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ സ്വഭാവം കാണിക്കും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ പുസ്തകമായിരിക്കും, അവിടെ വെളിച്ചമുണ്ട്, ഞാൻ കണ്ണു തുറന്നു നോക്കി, മനസ്സിന് സാന്നിധ്യമുണ്ട്, മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കുന്നു. ഇത്രയും അകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പുസ്തകത്തെ കണ്ടേ പറ്റും, കാണാതിരിക്കാൻ പറ്റും. ഇനി കാണാതിരിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, എന്താണോ? കണ്ണടയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയേ ഉള്ളൂ, എന്താണോ? പുസ്തകത്തെ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, എന്താണോ? ഇരുട്ടാവണം. അല്ലേ? ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാതിരിക്കും. മറിച്ചാണെങ്കിലോ? ജാഗ്രതത്തിൻ്റെ പ്രത്യേകതയാണ്. ജാഗ്രതയിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വിഷയത്തിൻ്റെ അറിവും അനുഭവം ഉണ്ടായിക്കൊണ്ട് തന്നെ ആ അനുഭവം നമുക്ക് മാറ്റാൻ പറ്റും. അവിടെ എത്രയൊക്കെ മണ്ണും പാത്രവും വെച്ചിട്ട് അതിൻ്റെ തത്വത്തെ വിചാരം ചെയ്ത് എത്രയൊക്കെ ബോധം ഉണ്ടായാലും ശരി, അത് മണ്ണാണെന്നറിയും, മണ്ണാണെന്നുള്ള അനുഭവം ഉണ്ടാകും, പാത്രമാണെന്നുള്ള അനുഭവം ഉണ്ടാകും. രണ്ടും അനുഭവം തന്നെ. കഴിഞ്ഞ ദിവസം എന്താ അവസാനം പറഞ്ഞ നിർത്തിയത്? എന്താണ്? ആരെങ്കിലും ഇത് കേട്ടു നോക്കിയായിരുന്നു? എന്താ അവസാനം പറഞ്ഞത്? അനുഭവം. അനുഭവത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, പറഞ്ഞത് ഓർമ്മയുള്ളു. രണ്ടു ദിവസം നമുക്ക് നിങ്ങൾ വീണ്ടും കേട്ടവരാണ്, വീണ്ടും പലർക്കും എന്താ കേട്ടതെന്ന് ഓർമ്മയില്ല. അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? താല്പര്യം കുറവുണ്ട്. സ്കൂളില് ഒന്നാം ക്ലാസ്സിൽ പോയപ്പോൾ അല്ലേ കൂടെ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞ ചീത്തയൊക്കെ ഇന്നും ഓർമ്മയില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? പറയില്ല നമ്മൾ, പക്ഷെ ഓർമ്മയിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട്? അതൊക്കെ നമ്മൾ പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. അമ്മമാർ എന്തൊക്കെയാണ് പറയും, പുതിയ പുതിയ വിദ്യാഭ്യാസത്തിനൊന്നും വലിയ താല്പര്യമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നൊക്കെ പലതും പഠിക്കും. ആ താല്പര്യം പ്രായം കൂടി ഇപ്പം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് താല്പര്യമുണ്ടെങ്കിൽ നല്ലതായാലും ജീവിതത്തെയായാലും മനസ്സിൽ കുട്ടിക്കാലത്ത് അതിനോടൊക്കെയാണ് താല്പര്യം കൂടുതൽ. സാറന്മാർ പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ, കണക്ക്, മലയാളം ഇതൊന്നും പഠിക്കത്തില്ല. പക്ഷെ കൂട്ടുകാരന്മാർ പഠിപ്പിക്കുന്ന ഇതെല്ലാം ജീവിതത്തിലൊരിക്കലും മറക്കത്തില്ല. എന്തുകൊണ്ട്? താല്പര്യം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. താല്പര്യമുണ്ടെങ്കിൽ ഒന്നും മറക്കത്തില്ല. അപ്പോൾ അനുഭവം എന്ന് പറയുന്നത് രണ്ടും അനുഭവമാണ്. മണ്ണിനെക്കുറിച്ചുള്ള അറിവെന്നോ ജ്ഞാനമെന്നോ അനുഭവം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. ഇത് പാത്രത്തെക്കുറിച്ചുള്ള അറിവെന്നോ ജ്ഞാനമെന്നോ അനുഭവം എന്ന് പറഞ്ഞാലും വ്യത്യാസമില്ല, ശബ്ദത്തിൽ വ്യത്യാസമുള്ളൂ. അവിടെയൊക്കെ അനുഭവമാണ്. അറിവ് എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. അറിവിന് മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. അറിവെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ഇരിക്കും, അനുഭവ രൂപത്തിൽ. അറിവെല്ലാം അനുഭവ രൂപത്തിൽ. വിഷയങ്ങൾ അങ്ങനെയാണ്. വിഷയങ്ങൾ അനുഭവരൂപത്തിലും അല്ലാതെയും അല്ലേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം ഞാനത് കാണുന്നു. ഇപ്പോൾ പുസ്തകം എന്ത് ചെയ്യുന്നു? അനുഭവ രൂപത്തിലിരിക്കുന്നു എന്ന് പറയും. പുസ്തകൻ്റെ അനുഭവമാണെന്ന് പറയും. എന്തുകൊണ്ട്? അതെൻ്റെ അനുഭവത്തിന് വിഷയമാണ് അല്ലേ. ഈ പുസ്തകത്തെ എടുത്ത് മേശയുടെ അടിയിലേക്ക് വെച്ച് എനിക്ക് പറയാൻ പറ്റുമോ പുസ്തകം എൻ്റെ അനുഭവത്തിന് വിഷയമാണ്? പുസ്തകം ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതെൻ്റെ അനുഭവത്തിന് വിഷയം വേണമെങ്കിൽ പറയാം. ആ ഈ പുസ്തകം എൻ്റെ കണ്ണിൻ്റെ മുമ്പിലില്ലെങ്കിലും മേശയുടെ അടിയിലുണ്ടെന്നുള്ള അറിവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കണ്ണിൻ്റെ മുമ്പിൽ പുസ്തകമല്ല, പക്ഷേ മേശയുടെ അടിയിലുണ്ടെന്നുള്ള അറിവ് എനിക്കുണ്ട് അല്ലേ. അറിവ് ഉണ്ടെന്ന് ശരിയാണ്, പക്ഷേ എങ്ങനെയാണോ മേശയുടെ മുകളിലിരിക്കുമ്പോൾ അതെൻ്റെ അറിവിന് വിഷയമാകുന്നതും അതുപോലെ മേശയുടെ അടിയിലിരുന്നു കഴിഞ്ഞാൽ അതെൻ്റെ അറിവിന് വിഷയമാകുന്നുണ്ട് പുസ്തകം. മാറ്റം വന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? മേശപ്പുറത്തിരുന്നാൽ അത് ഇന്ദ്രിയങ്ങളിലൂടെ അറിവിന് വിഷയം. മേശയുടെ അടിയിൽ പോയാലോ അത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവിന് വിഷയം. ഇപ്പോൾ വിഷയത്തിന് വ്യത്യാസം. ഇപ്പോൾ ഞാനിങ്ങനെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തെ അറിയുമ്പോൾ പറയുന്നത് അപരോക്ഷമായ അറിവെന്ന് പറയും. പുസ്തകത്തിൻ്റെ അനുഭവം എന്ന് പറയും. എന്തുകൊണ്ട്? ഇവിടെ പുസ്തകം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരുന്നു, അറിവ് അപരോക്ഷമായിരുന്നു. അറിവിൻ്റെ വിഷയവും നമ്മൾ പറയാം അപരോക്ഷമാണ്, പിന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷമെന്ന് പറയാം. പുസ്തകം പ്രത്യക്ഷമാണ്. വാസ്തവത്തിൽ ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നത് അറിവാണ്. ആ അറിവിന് വിഷയമായതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ഇന്ദ്രിയങ്ങളിലൂടെ വിഷയമാകൊണ്ട് ഇതിനെയും പറയും പ്രത്യക്ഷം. പുസ്തകം മേശയുടെ അടിയിൽ പോയാലോ ഇന്ദ്രിയങ്ങളിലൂടെ അത് വിഷയമാകുന്നില്ല, പക്ഷേ പുസ്തകത്തെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട് അല്ലേ. പുസ്തകത്തിൻ്റെ അടിയിലാണെന്നുള്ള അവിടെ ഈ അറിവ് എന്ന് പറയുന്നത് അപരോക്ഷം തന്നെ. എന്തുകൊണ്ട്? അറിവിനൊരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയും. എന്നാൽ പുസ്തകം പരോക്ഷമായി എന്നുവെച്ചാൽ പ്രത്യക്ഷമല്ല. പരോക്ഷമാണെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാണ്. പുസ്തകം അടി പോയത് കൊണ്ട് എന്ത് ചെയ്തു? പുസ്തകം എന്ന് പറയുന്ന വിഷയം പ്രത്യക്ഷമല്ല, പക്ഷേ എൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവ് അതെവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണോ? അത് ഉള്ളിൽ തന്നെ പ്രകാശിക്കുകയാണ്. ഇപ്പോൾ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവ് പുസ്തകം തെളിഞ്ഞിരുന്നാലും ഒളിഞ്ഞിരുന്നാലും എപ്പോഴും എങ്ങനെയായിരിക്കും? അപരോക്ഷം ആയിരിക്കും. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ അപരോക്ഷമായ അറിവിനെയാണ് പറയുന്നത് അനുഭവം. പുസ്തകത്തെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്? പുസ്തകം തന്നെ എനിക്ക് ഇതൊരു തുണിയാണെന്ന് തോന്നുന്നു. ബ്രഹ്മം അതിനെ ഞാൻ പറയുന്നതാണ്. എനിക്ക് പുസ്തകം എന്നറിവുണ്ടാകുന്നതിന് പകരം ഒരു തുണിയാണെന്നുള്ള അറിവുണ്ടായി, അനുഭവം ഉണ്ടായി എന്നല്ലേ പറയുന്നത്. ഇപ്പം ഭ്രമമാണെങ്കിലും അതെന്തുണ്ടാകുന്നു? അതെന്താണ്? അത് അനുഭവം തന്നെ. അനുഭവമാണ്, ഉപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്, അറിവാണ്, ജ്ഞാനമാണ്, സപര്യാസബ്ദങ്ങളാണ്. അവിടെ വ്യത്യാസം. അറിവും അനുഭവവും രണ്ടല്ല. പിന്നെ വ്യത്യാസം വരുന്ന എങ്ങനെ? വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുമ്പോഴും ആകാത്തതിനനുസരിച്ച് അത് പ്രത്യക്ഷമാണ്, അപ്രത്യക്ഷമാണ്, പരോക്ഷമാണ്, അപരോക്ഷമാണെന്നൊക്കെ പറയുന്നത് വിഷയങ്ങളെ അനുസരിച്ചിട്ടാണ്, അല്ലാതെ അറിവിനെ അനുസരിച്ചാണ്. അറിവ് എപ്പോഴും അപരോക്ഷം. അതുകൊണ്ട് ജാഗ്രത്തിൽ നമ്മൾ ഈ എത്രയൊക്കെ വിചാരം ചെയ്താലും എന്തിനെക്കുറിച്ച്? മണ്ണിനെയും പാത്രത്തെയും സംബന്ധിച്ച്. അത് മണ്ണ് തന്നെ എന്നെത്രയൊക്കെ മനസ്സിന് വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ മണ്ണിൻ്റെ പാത്രം മണ്ണ് തന്നെ എന്ന് ഉറപ്പിക്കും. പക്ഷെ സ്വർണം കൊണ്ടൊരു പാത്രം ഉണ്ടാകും, അതിന് വളരെ മൂല്യമുള്ളതാണ്, അതുകൊണ്ട് അത് സ്വർണം തന്നെ എന്ന് ഉറപ്പിക്കേണ്ടി വരും. സ്വർണം തന്നെയെന്ന് ഒരുപാട് ഉറപ്പിക്കേണ്ടി വരും. ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്വർണ്ണപ്പണിക്കാരെ അത് ഉറപ്പിച്ചിട്ട് ഇത് ശുദ്ധമായ സ്വർണം തന്നെ. അങ്ങനെ അയാൾ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും ഉറപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും അയാൾ കാണുന്ന എന്തായിരിക്കും? സ്വർണപ്പാത്രം. ഇത് സ്വർണം തന്നെ എന്നുള്ള ഉറപ്പ്, അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. അത് അനുഭവമാണ് വിവേകം, പ്രത്യക്ഷമാണ് അപരോക്ഷമാണ്, ജ്ഞാനമാണ് അറിവാണ്. അതുപോലെ തന്നെ സ്വർണപ്പാത്രം തന്നെ, ഇത് സ്വർണപ്പാത്രമാണ് എന്നുള്ള അറിവ്, ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന അറിവ്, അതും അപരോക്ഷമാണ്, അതും പ്രത്യക്ഷമാണ്, അതും അനുഭവമാണ്. ഇപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് തൻ്റെ സത്തയിലാണ് അല്ലെങ്കിൽ അറിവിലാണ് എന്നൊക്കെ എത്രയെല്ലാം വിചാരം ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ബോധമുണ്ടായാലും പ്രപഞ്ചത്തെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പം രണ്ടനുഭവം ഉണ്ടാകും. എന്തിൻ്റെ? പ്രപഞ്ചം സത്തയാണെന്നുള്ള അറിവുണ്ടാകും. പ്രപഞ്ചം